ഉറങ്ങുന്ന കുഴി കണ്ടപ്പോ അടിവയറ്റിലെ മഞ്ഞുള്ള രാത്രി എന്റെ ചിരി അത് കണ്ടപ്പോ അയ്യയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി ചിരിക്കലെ പെണ്ണെ കല്യാണി നിന്റെ പാറത്തെ പുള്ളി എന്നെ നീ കുടുക്കി നിന്റെ കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കൊലുസിട്ട് എന്നെ നീ കുടുക്കി അരയിലെ എറഞ്ഞാണ് മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലേ നീ ഒരുത്തി നോട്ടത്തി മുന്നെ കൊണ്ട് ചങ്കത് പടക്കണേ നോക്കല്ലേ നീ ഒരുത്തി ി നിന്നെ പേടി കഥകടി ചോടി അടുത്ത് നിവാടി കപ്പിതകൾ പാടി അരക്കെട്ട് തേടി നിൻമുട്ടിയില്ല സുഗന്ധത്തിൻ രാമച്ചൻ തേടി നിറമ്പുകളിലെ ചുട്ടുചൊറയൊഴുകുന്നു പരമാനന്ദര സുഖം അത് തേടുന്നു മോഹങ്ങൾ കവിതകളാകുന്നു ഉള്ളൊന്ന് അറിയാനിട്ട് നെഞ്ചു പിടിക്കുന്നു കണ്ണാടി മിന്നുന്നു വെള്ളാരം കണ്ണുള്ള ചേലൊത്തമ്മയുള്ള പെണ്ണെ അലങ്കാരി മുട്ടോളം മുടിയുള്ള കാണാൻ അഴകുള്ള നീലമിഴിയുള്ള പെണ്ണെ നീ ശൃംഗാരി കരിമിഴിയുള്ള കളവാണി കൂന്തൽ കണ്ടപ്പോ കരിമിഴിയുള്ള കളവാണി കൂന്തൽ കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി ചിരിക്കല്ല പെണ്ണെ കല്യാണി നിന്റെ പാറത്തെ പുള്ളി എന്നെ നീ കുടുങ്ങില്ല കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കൊലുസിട്ട് എന്നെ നീ കുടുക്കി അരയിലെ എറഞ്ഞാണ് മരക്കെട്ടിൽ കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപ്പൊട്ടി ഒഴുകുമ്പോൾ നോക്കല്ലെ നീ ഒരുത്തി നോട്ടത്തി മുന്നെ കൊണ്ട് ചങ്കത് പടക്കണ് നോക്കല്ലെ നീ ഒരുത്തി നിലെ മോഹങ്ങൾ അറിയാം പറയാം മുട്ടാപ്പല്ലേ ചിരി അത് വട്ടപ്പൊട്ടാകട്ടി മുടിയിൽ തട്ടാ മുട്ടാ കള്ളിപ്പെണ്ണെ ഉരുകത് വരുമാണ്ടി നീ മസറാട്ടി നിന്റെ കടക്കണ്ണിൻ മുനയോ കറുമ്പി നിന്റെ മിഴിയോ നിന്റെ കരളിലെ പ്രിയമോ നീ എനിക്കേകിയ സുന്ദര രാത്രിയോ സുന്ദരി പെണ്ണ നിന്നെ കണ്ടപ്പ തൊട്ട എന്നെ ിലു തീയ നിന്റെ ചുണ്ടില് തേനോ മധുര മനോഹരി അടത്തെ ചേലുള്ള പാലപ്പ് പോലുള്ള പുഞ്ചിരി കണ്ടന്റെ ഉള്ളൊന്ന് കാളി ചെഞ്ചോര ചുണ്ടത്തെ ചേലുള്ള ചായത്തെ കൊണ്ടെന്ന് അറിഞ്ഞപ്പോ നെഞ്ചകം പാളി കരിമിഴിയുള്ള കളവാണി കാർക്കൂന്തല് കണ്ടപ്പോ കരിമിഴിയുള്ള കളവാണി കാർക്കൂന്തല് കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി ചിരിക്കല് പെണ്ണ കല്യാണി